ഇവിടെ പറഞ്ഞു തസ്യ വികാരം എത്തിയത് പ്രാക് ശേഷാധികാര. ശേഷാധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. തസ്യ വികാര എന്ന് പറയുന്നതിന് മുമ്പ് തത്ര ഭവ തത്ര ജാത തത് അഗത തസ്യ ഇതം, ഇങ്ങനെ നാനാ അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഈ അർത്ഥങ്ങളിലും അല്ലാതെയുള്ള അർത്ഥങ്ങളിലും എല്ലാം എന്ത് വരുന്നു? പ്രത്യേകം വരും. അത് സാധാരണ പ്രത്യയങ്ങളും വരും, ഇനി പറയാൻ പോകുന്ന പ്രത്യയങ്ങളും വരും. അത് സാധാരണ പ്രത്യയത്തിനാണ് ഉദാഹരണം കൊടുത്തത്. ഇനി പറയാൻ പോകുന്ന പ്രത്യയം ഇരിക്കുന്നു രാഷ്ട്ര അവാര പരാഗ്ഘ ഖൗ. അഭ്യാം ക്രമാത് ഘ ഖൗ സ്ഥ ശേഷേ രാഷ്ട്രേ ജാതാതി രാഷ്ട്രിയഃ അവാരപാരീണഃ അവാരപാരാത് വിഗ്രഹീതാത് അപി വിപരീതാ ചേതി വക്തവ്യം. അവാരീണഃ പാരീണഃ പാരാവാരീണഃ ഇഹ പ്രകൃതി വിശേഷാത് ഖാദയട്യുട്ടുലന്താഹ പ്രത്യയ ഉച്യന്തേ തേഷാം ജാതാദയോ അർത്ഥവിശേഷാഃ സമർത്ഥവിഭക്തയശ്ച വക്ഷ്യന്തേ. ഇവിടെ എന്താണ് വിശേഷപ്രത്യം ഇരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ രാഷ്ട്രശബ്ദവും അവാരപാര ശബ്ദവും, അവാരപാര ഒരു പദമാണ്, അതിൽ നിന്ന് യഥാസംഖ്യം ഖയും ഖായും ഇരിക്കുന്നു. അഭ്യാം എന്ന് പറഞ്ഞ ഈ രണ്ട് ശബ്ദങ്ങൾ ഏതൊക്കെ? രാഷ്ട്രശബ്ദവും അവാരപാര ശബ്ദത്തിന്. ക്രമാത് യഥാസംഖ്യം ഘൗസ്തഹ ഖായും വരുന്നു, ഖായും വരുന്നു. ശേഷേ ശേഷ എന്ന് പറയുമ്പം എന്താണ്? ശേഷാർത്ഥത്തിൽ ശേഷ അധികാരമാണ്, അതുകൊണ്ട് അതുപടിയും വന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന തത്ര ജാത തുടങ്ങിയ അർത്ഥങ്ങളിൽ ആദ്യ രാഷ്ട്രശബ്ദം, രാഷ്ട്രശബ്ദത്തിൽ നിന്ന് ഘ പ്രത്യം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ആയനീയ ഭടകജകാം പ്രത്യാദീ. ഖാക്ക് ഇയ വന്നു, രാഷ്ട്ര ഇയ എന്നിരിക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയ എന്നിരിക്കുമ്പോൾ എസ് ചെയ്ത് ചകാർ ലഭിക്കുന്നു. ഇവിടെ തിരിച്ചത് ഖായാണ്. അപ്പൊ പിന്നെ ആദ്യ വൃദ്ധി വരുമോ? ഇല്ല. ഖാക്കി ഒന്ന് രാഷ്ട്രീയ ആദിസഞ്ജ സ്വതത്തി രാഷ്ട്രീയ. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? അത് എങ്ങനെ വിഗ്രഹിക്കുന്നു അങ്ങനെ വരും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശേഷാധികാരത്തിൽ വിധിക്കുമ്പോൾ തേഷാം ജാതാതയോ അർത്ഥവിശേഷ എന്ന് പറഞ്ഞു. ഇനി വിധിക്കുന്ന ജാതാദി വിശേഷ അർത്ഥങ്ങളിൽ വരും. എന്നുവെച്ചാൽ തസ്യാപത്യം അത് വരാൻ പാടില്ല. തദസ്മിൻ അസ്ഥീതി ദേശീയ തന്നാമിനി അർത്ഥത്തിൽ വരാൻ പാടില്ല. സസ്യദേവത അർത്ഥത്തിൽ വരാൻ പാടില്ല. സംസ്കൃതം പക്ഷ അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? ശേഷാധികാരത്തിലുള്ളതല്ല. മറിച്ച് ഇനി പറയാൻ പോകുന്ന അർത്ഥത്തിൽ ഏതിൽ വേണോ വരാം, തസ്യ വികാരിക്ക് മുമ്പുള്ള ഏതർത്ഥത്തിലും. അപ്പോൾ തത്ര ജാത എന്നാണ് വിഗ്രഹിക്കുന്നതാണെങ്കിൽ അലൗകിക വിഗ്രഹം എങ്ങനെ വരും? രാഷ്ട്രീ തഥ ആഗത എന്നാണെങ്കിൽ എങ്ങനെ വരും? പഞ്ചൻ തസ്യ ഇതം എന്നാണ് വിഗ്രഹിക്കണമെങ്കിൽ എങ്ങനെ വരും? അതാണ്. അപ്പോ സപ്തമിയിലോ പഞ്ചമിയിലോ ഷഷ്ടിയിലോ അർത്ഥമനുസരിച്ച് അലൗകിക വിഗ്രഹം വരും. അലൗകിക വിഗ്രഹത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്തെയും സമർത്ഥ വിഭക്തി എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് തന്നെ. അതായത് തത്ര ജാത എന്നാണെങ്കിൽ ആദ്യത്തെ പദം തത്രയുണ്ട് സപ്തമി. തത് അഗത എന്നാണെങ്കിൽ ആദ്യത്തെ പദം പഞ്ചമി. തസ്യ ഇതം എന്നാണെങ്കിൽ ആദ്യത്തെ പദം ഷഷ്ടി. അതനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് രാഷ്ട്രേ ജാതാദി രാഷ്ട്രീയ? രാഷ്ട്രേ ജാത തുടങ്ങിയ അർത്ഥങ്ങളിൽ എങ്ങനെ വരുന്നു? രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുമ്പം മലയാളത്തിൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം. അത് ശരിയാവൂ? ശരിയാണോ? ആ, മലയാളത്തിൽ ശരിയാണ്. മലയാളത്തിൽ അത് ശരിയാണ്, ഹിന്ദിയിലും ശരിയാണ്. അല്ലേ? ഹ്രസ്വമാണ്. രാഷ്ട്രീയം ഒന്നില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ എന്ന്, ഞാൻ കേട്ടിട്ടുണ്ട്. എഴുതുന്നതിനും കണ്ടിട്ടുണ്ട്. പരസ്വം അതും മലയാളത്തിലെ പോലെ വിവരമില്ലാത്ത ഇന്ത്യക്കാർ അവിടെയും കാണും എന്ന് മനസ്സിലാക്കണം. കാരണം മലയാളത്തിലും അത് പഠിപ്പിക്കുന്നുണ്ട്. മലയാളത്തിലും ഇപ്പോ എന്താണ് ശരിയായ മലയാളം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് രാഷ്ട്രീയ എന്ന് പറയാൻ പാടില്ല, രാഷ്ട്രീയം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവരെ ഇത് ആര് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഇതൊക്കെ പറയാൻ. അങ്ങനെ വായിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയും പറയാം. അപ്പൊ അത് ഇതൊന്നും ശരി തെറ്റെന്ന് പറയാൻ ആരും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ്. എട്ടുകാരും മമ്മൂഞ്ഞന്മാര് ഇവരാരായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇത് ശരിയും തെറ്റെന്നൊക്കെ പറയാം. സ്വയം കയറിയെന്ന് പറയാണ് ഇത് ശരിയാണ് തെറ്റാണ്. ഇത് ആരെ ചുമതലപ്പെടുത്തി നിങ്ങളെ ഇത് പറയാൻ? അത് അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ ആരാ ചുമതലപ്പെടുത്തി? അപ്പോ എന്തുകൊണ്ടത്? സംസ്കൃതത്തിൽ ശരിയാണ്, സംസ്കൃതം തന്നെയാണോ മലയാളം? പിന്നെ എന്തിനാ മലയാളം എന്ന് പറയുന്നത്? ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പദങ്ങൾ വരുമ്പോൾ അതിന് മാറ്റം വരും. അങ്ങനെയുള്ള പദങ്ങൾ എന്താ പറയുന്നത്? തദ്ഭവ ശബ്ദങ്ങൾ വരില്ലേ? അത് തന്നെ ഭാഷയുടെ ഒരു നിയമമല്ലേ? പ്രാദേശിക ഭാഷകളിലെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു നിയമമാണ് മാറ്റങ്ങൾ വരും. പിന്നെ അത് അങ്ങനെ അങ്ങ് അംഗീകരിക്കുന്നതിനെന്താ? സംസ്കൃതത്തിൽ അങ്ങനെ ഒരു പദമുണ്ട്, അതുകൊണ്ട് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നു. അങ്ങനെ തെറ്റെന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നു, ഇതൊക്കെ വായിച്ചിട്ട് സംസ്കൃതവും മലയാളവും അറിയാത്ത മുറി വിദ്വാന്മാർ പറയാ നിങ്ങൾ എഴുതിയത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതാണ് ശരി. ഇവർക്ക് ഇത് രണ്ടും അറിയത്തില്ല. അത് വലിയ അപകടമാണ്. എന്നാ അറിയില്ലായ്മ അംഗീകരിക്കുമോ? അതൊട്ട് അംഗീകരിക്കത്തില്ല. അതങ്ങനെയല്ല എന്ന് പറയാ തർക്കിക്കാൻ വരും. മലയാള സാറന്മാരുണ്ട് ഈ കൂട്ടത്തിൽ, ഇങ്ങനെ പറയുന്നുണ്ട്. ഭാഷ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പദങ്ങൾ ചാടുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതിന് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാഷയുടെ സ്വഭാവമാണ് മാറുക എന്ന് പറയും. പിന്നെ തെറ്റ് ശരി എന്നങ്ങനെ പറയും. അതുകൊണ്ട് എന്താണോ ഒരു ഭാഷയിൽ പ്രചാരത്തിലിരിക്കുന്നത് പ്രചരിച്ചു പോയാൽ പിന്നെ വൈയാകരണന്മാരുടെ ജോലി എന്താണ്? അതിനനുസരിച്ച് നിയമങ്ങളുണ്ടാക്കും. അതാണ് ഇവിടെ വാർത്തകാരനും ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് നിയമം മാറ്റി ഭാഷകാരനും അത് ചെയ്തു. അതുകൊണ്ട് സംസ്കൃതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണോ ഇത് ശരിയാണ് രാഷ്ട്രീയ. പക്ഷെ ഇനി രാഷ്ട്രീയം എന്ന് ഒരു ശബ്ദം പ്രചാരത്തിൽ വന്നതിന് ശേഷം ആണ് വാർത്തകാരൻ വാർത്ത എഴുതിയിരുന്നെങ്കിലോ അതിനോട് ഒരു നിയമം ഉണ്ടാക്കും, ഒരു വൈകല്പിക നിയമം ഉണ്ടാക്കിയതിന്. പക്ഷെ അന്ന് ഒരുപക്ഷെ പ്രചാരത്തിൽ വന്നിരിക്കില്ല ഈ പദം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം ഉണ്ടാകും. കാരണം ആദ്യകാലത്ത് അവരൊക്കെ ചെയ്തത് പദങ്ങളെ, പ്രചാരത്തിലുള്ള പദങ്ങളെ തള്ളിക്കളയാനല്ലേ ശ്രമിച്ചത്, ഉൾക്കൊള്ളാനാണ് അവരൊക്കെ ശ്രമിച്ചത്. അങ്ങനെ സംഭവിച്ചു. യവന ശബ്ദം പോലും വന്നില്ലേ സംസ്കൃതത്തിൽ? വന്നല്ലേ. എന്തായാലും യവന ശബ്ദം യവനന്മാര് ഇവിടെ വന്നതിന് ശേഷമല്ലേ അതുണ്ടാവും. അതിന് സംസ്കൃതത്തിൽ അങ്ങനെ ഒരു പദം വരത്തില്ലല്ലോ. അപ്പൊ അതങ്ങനെ അംഗീകരിച്ചു തന്നെ അനാദി ശബ്ദം വരുന്നത്. അനാദി ശബ്ദമാണോന്നത്? അത് ഒരു പ്രത്യേക ഭാരതത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അത് അനാദി ശബ്ദമല്ല. അത് പാണിനിയുടെ കാലമായപ്പോഴേക്കും വന്നിട്ടുണ്ട്. ആ പാണിനിയുടെ ഇതിലുള്ളതല്ലേ. ഭാഷകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ശബ്ദം വന്നു. അടുത്ത അപാര പാരീണ. അപാര പാര ശബ്ദം. പാരം എന്ന് പറയുമ്പോൾ പാരദർശി എന്താർത്ഥം? മറുകര. അതിന്റെ നേരെ വിപരീതമാണെന്ത്? അപാരം. അപ്പോ ഇക്കര, ഇക്കര, അക്കര. അപാര പാര ശബ്ദത്തിൽ നിന്നെന്ത് വരുന്നു? തത്ര ജാത, തത്ര ഭവ തുടങ്ങി ഏതർത്ഥത്തിലും വരാം. ഇവിടെ ഏത് പ്രത്യയം വരുന്നു? ഖ വരുന്നു. ഖയ്ക്ക് എന്ത് വരുന്നു? ഈന, ആ, ഈന. അപാര പാര ഈന എന്ത് വരുന്നു? രേഖത്തിന്റെ പരത്തില് ഒന്നാമത് നത്വം വന്നു. അപാര പാരീണ എന്നുവെച്ചാൽ അവിടെയും പറയാം. എന്താണ് അപാര പാരേ ജാത? അവിടെ ഉള്ളത് മറുകരയിലുള്ളത്, ഇക്കരയിലും ഉള്ളത്, രണ്ടും കൂടെ ചേർത്ത് അക്കരെ ഇക്കരയുള്ളതാണ് എന്ത്? അപാര പാരീണ. രണ്ട് സ്ഥലത്തുള്ളത്. ഇവിടെ വാർത്തകാരൻ പറയുന്നു, അപാരപാര വിഗ്രഹീതാ അപി വിപരീതാച്ഛേദി വക്തവ്യം. അപാരപാര ശബ്ദത്തിൽ നിന്ന് വിഗ്രഹീത ശബ്ദത്തിൽ നിന്നും വിപരീത ശബ്ദത്തിൽ നിന്നും. വിപരീതം എങ്ങനെ പറയും? പാരാവാര, പാരാവാര ശബ്ദത്തിൽ നിന്നും ഇതേ പ്രത്യയം വരാം എന്ന് പറഞ്ഞാൽ എന്തായാലും താല്പര്യം. പാണിനിയുടെ കാലത്തിൽ അപാര പാരീണായിരുന്നു. പിൽക്കാലത്ത് ഇങ്ങനെ മൂന്ന് തരത്തിലും മൊത്തത്തിൽ നാല്. വിഗ്രഹീതം എന്ന് പറയുമ്പം അപാരശബ്ദവും അപാരശബ്ദവും, വിപരീതം എന്ന് പറയുമ്പോൾ പാരശബ്ദവും അപാരശബ്ദവും. പിന്നെ അപാരപാരശബ്ദ സൂത്രത്തെ നിർദ്ദേശിച്ചു. അങ്ങനെ നാല് തരത്തിലും പ്രത്യയങ്ങൾ വരാം എന്ന് അംഗീകരിക്കുന്നു. അതുകൊണ്ട് അപാരശബ്ദത്തിൽ നിന്ന് ഖ വന്നു കഴിഞ്ഞാൽ എന്തോരും ഈന ഒന്ന് അപാരീണ, പാരശബ്ദത്തിൽ നിന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പാരീണ, പാരാവാര ശബ്ദത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പാരാവാരീണ. പിന്നെ മുമ്പ് വന്ന അപാരപാരീണ അർത്ഥത്തിനനുസരിച്ച് മനസ്സിലായിക്കൊള്ളു. അപാരേ ഭവ, പാരേ ഭവ, പാരാവാരേ ഭവ വരുന്നു. കടൽ എന്നുള്ള അർത്ഥത്തിലും പറയും പാരാവാരം. അതിപ്പോ പാരാവാരം എന്ന് പറയും പാരവും അവരവും. തത്ര ഭവ തസ്സീതം, പാരത്തിന്റെയും അപാരത്തിന്റെയും ആയിരിക്കുന്നതാണെന്ത് അണ്ണ് പ്രത്യേകം വന്നു കഴിഞ്ഞാൽ രൂപ വ്യത്യാസം വരുന്നില്ല. തസ്സംബന്ധിയായിട്ടുള്ളത് പാരാവാര സംബന്ധിയായിട്ടുള്ളതെന്ത് പാരാവാരമൊന്നും വരും. പ്രകൃതി വിശേഷ ഉദ്ഘാതയ ഉദ്ഘാതയ ട്യു ട്വില് രണ്ടാണ്. ഘാതയഷ്ടു ട്വിൽ സായം അടുത്ത് വരുന്നുണ്ടല്ലോ. സിദ്ധാന്തോതി വരുന്ന സൂത്രമാണ് സായം ചിരം പ്രാഹ്ണേ പ്രഗേ അവ്യേഭ്യ ചുട്ടിളവ് തുട്ടിച്ച ഇനി വരാൻ പോകുന്ന സൂത്രമാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്. അതിനാണ് സായം തനം ചിരന്തനം എല്ലാം വരുന്നത്. തത്ര ഭവ തുടങ്ങിയ ശേഷികാർത്ഥങ്ങളിൽ വരുന്നു. തത്ര ജാ തത്ര ഭവ തസ്സീതം അതീസൂത്രപ്രകാരമാണ് വരുന്നത്. എങ്ങനെ സായം ചുരം എന്നുള്ള സൂത്രപ്രകാരമാണ് ഇത് വരുന്നത്. ട്യു ട്വിൽ അതിന് വരുന്നതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ പ്രകൃതി വിശേഷം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയുള്ള പ്രകൃതികൾ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. എന്താണ് സായം ചിരം പ്രാഹ്ണേ പ്രഗേ അവ്യേഭ്യ എന്ന് പറഞ്ഞില്ലേ? അദ്യതന ഹ്യസ്തന അവ്യങ്ങളിൽ നിന്ന് വരുന്നു. അല്ല, ഈ സൂത്രം പ്രവർത്തിച്ചിട്ടാണ്. അവിടെ വിശേഷ പ്രത്യയങ്ങളിരിക്കുമ്പോൾ അങ്ങനെയുള്ള രൂപങ്ങൾ വരും. അതിന് വരുന്നതാണ്. ഇവിടെ പൊതുവായൊരു നിയമം പറയുകയാണ്. ഇഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാവാര ശബ്ദത്തിൽ നിന്ന് ശേഷാധികാരത്തിന്റെ കാര്യം പറയാണ്. പ്രകൃതി വിശേഷം എന്ന് പറയുമ്പോൾ ഇനി നിർദ്ദേശിക്കുന്ന പ്രകൃതി. പ്രത്യേക വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി ഇവ പറഞ്ഞതുൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രത്യേകങ്ങൾ വരാൻ പോവുകയല്ലേ. ഒന്ന് ക്ഷമിക്കുക, ഉടൻ വരും. പ്രത്യേകിച്ച് എന്ത് തേഷാൻ ജാതാതയോ അർത്ഥവിശേഷ ജാതാതി വിശേഷാർത്ഥങ്ങളും വരുന്നു. സമർത്ഥ വിഭക്തി, സമർത്ഥ വിഭക്തി എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെ തത്ര തസ്യ തത എന്നിങ്ങനെ ഉച്ചന്തി. ഗ്രാമാത് യഘനോ, ഇവിടെ ഗ്രാമശബ്ദത്തിൽ നിന്ന് രണ്ട് പ്രത്യയങ്ങൾ വിരിക്കുന്നു. യായും ഭിന്നം. യാ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗ്രാമേ ഭവ അല്ലെങ്കിൽ ഗ്രഹം ഗ്രാമ്യം വളരെ സ്പഷ്ടമാണ്. ഖ വരുമ്പോ ഈന വന്നും അവിടെ പോകുന്നിടത്ത് വരത്തില്ലേ? ഗ്രാമ്യം എന്നിടത്ത് എസ്സേജ് വരത്തില്ലേ? വരുമോ ഇല്ലയോ? തീർത്ത് പറയും. എന്തുകൊണ്ട്? രണ്ടഭിപ്രായം. വരുമെന്നും വരില്ല, വരില്ല എന്ന് പറഞ്ഞാണ് എന്റെ അഭിപ്രായം ഇരിക്കട്ടെ. എന്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു? വെറുതെ പറഞ്ഞത, എന്തെങ്കിലും പറയണ്ടേ? അങ്ങനെ ബസ് തന്നെയുണ്ട്. എങ്ങനെ? യാദിഷു അവിടെ ബസഞ്ഞുണ്ട്. പിന്നെ എന്ത് പറയുന്നു? ഈകാരേ തദ്ധിതേജ പരേ. ബസഞ്ഞുണ്ടെങ്കിൽ തദ്ധിതം വരെ വരുന്നു കഴിഞ്ഞാൽ ബസ്യ ഈ ലോകം എന്നാണ് പറയുന്നു. ആ അവർണവും ഈ വർണ്ണത്തിന് ലോകം വരാം. ബസഞ്ഞ മതി. ബസഞ്ഞ വരുന്നതിനാണ് എന്ത് വേണ്ടത്? പരത്തില് യാ വേണ്ടത്. യാവുണ്ട്, ബസഞ്ഞുണ്ട്. ഗ്രാമീണാന്നുള്ളിടത്തോ അവിടെ എന്തായാലും അജാതിയാണ്. എസ്സേദിച്ച ഗ്രാമീണ ഇവിടെ ഖഞ്ഞിത്താക്കിയതിന്റെ പ്രയോജനം എന്താണെന്ന്? കാരണം ഞിത്തിന്റെ പ്രയോജനം എന്താണ്? ആദിവൃദ്ധിയാണ്. പക്ഷെ ഇവിടെ എല്ലാം ആദിവൃദ്ധിയാണ്. ശബ്ദം ഏത്? ഗ്രാമശബ്ദം. അതിനു വേണ്ടിയിട്ടല്ല. സ്ത്രീയാത്മഭാഷനും സമാനാധികനെ സ്ത്രീയാപൂർണി പ്രിയാദിഷു പ്രകാരം പൊമ്മദ്ഭാവം ഭരണം. പക്ഷേ ഗ്രാമീണ ഭാര്യ എസ് എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ രക്താർത്ഥത്തിലും വികാരാർത്ഥത്തിലും ഒഴികെയുള്ള തദ്ധപ്രത്യങ്ങൾ പരത്തിലിരുന്നു കഴിഞ്ഞാൽ ഉമ്മദ്ഭാവത്തെ നിഷേധിക്കുന്നു. അങ്ങനെ ഉമ്മദ്ഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞിത്ത് കൂടെ ചേർക്കുന്നത്, ആണ് എന്റെ പ്രയോജനം. നിങ്ങൾ മുമ്പ് പഠിച്ച പാണ്ഡോർഡ്യൻ പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ താഴെ ഭൈമിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം പിന്നീട് നിങ്ങൾ നോക്കിക്കൊണ്ടാവും. ഇപ്പൊ തന്നെ നോക്കാൻ ഞാൻ പറഞ്ഞില്ല, നോക്കി പറഞ്ഞ സമയം കളയുന്നു. നോക്കി വായിച്ചാലും പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല, പിന്നെ എന്തിനാ സമയം കളയും? പിന്നീട് സൗകര്യം പോലെ നോക്കിയാൽ മതി. ഗ്രാമീണ നദ്യാദിഭ്യോട്ടക്, നദ്യാദി ഗണമാണ്, ഠക്ക് വരുന്നു. നദ്യാം ഭവം, മഹ്യാം ഭവം, വാരാണസിയാം ഭവം ജാതം, ഇങ്ങനെയെല്ലാം വിഗ്രഹിക്കുന്നു. ഗണമാണ്, ഗണത്തിലുള്ള ശബ്ദങ്ങളായി കൊടുത്തിരിക്കുന്നു. എങ്ങനെ വരും? നദ്യാധ്യം എന്ന് പറയുന്ന ഏത് വിഭക്തി? അപ്പൊ എങ്ങനെ അളവ് വിഗ്രഹം വരും? അങ്ങനെ അബദ്ധം പറയുമെന്ന് എനിക്കറിയാം. അങ്ങനെ അബദ്ധവും പറയുമെന്നറിയാം. ഇവിടെ എന്താണ് സമർത്ഥ വിഭക്തിയെ നിശ്ചയിക്കുന്നത്? എങ്ങനെ നേരത്തെ പറഞ്ഞതാണ് തത്ര ഭവ. ഇവിടെ കേവലം പ്രകൃതിയെ നിർദ്ദേശിക്കുകയാണ്. നന്ദ്യാദിഭ്യ തസീതം തുടങ്ങിയ സൂത്രങ്ങളിൽ നിന്നാണ് എന്തിനെ നിർദ്ദേശിക്കേണ്ടത്? ഏതിൽ നിന്നാണ് പ്രത്യയം വരേണ്ടത്? നദി തത്ര ഭവ ഗംഗ നീ അർത്ഥത്തിനനുസരിച്ച് ഠക്കുക. അതാണ് ഗാംഗേയൻ വരുന്നില്ലേ. ഇവിടെ എന്താണ് നാദേയം നദ്യാംഭവ? അത് പിന്നെ അപത്യർത്ഥത്തിൽ വരും. നേരത്തെ പഠിച്ചാണ്. ഇവിടെ അപത്യർത്ഥത്തിലല്ല വരുന്നത്, നദിയിലുള്ള എന്തായാലും രത്നമോ മത്സ്യമോ എന്തോ ആകാം. അത് വിശേഷണത്തിനനുസരിച്ച് വിശേഷത്തിനനുസരിച്ച് പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. നിശ്ചിതമായ അർത്ഥം ഇതിനൊന്നും പറയാൻ പറ്റില്ല. ശിഷ്ടപ്രയോഗം, അതാണ് ശരണം. നദിയിൽ നിന്നെന്തോന്നു? ഏയ ആകുന്നു നദി. ഏയ അക്കാരൻ ലോപിച്ചു. കിത്തായോണ്ട് എന്ത് വരുന്നു? കിത്തിച്ച ആദിവൃദ്ധി വന്നു. നദേയം നദിയിലുണ്ടായത് എന്തോ അത്. മഹേയം മഹി എന്തു വന്നു? ആദിവൃദ്ധി വന്നു. മഹേയം ഗണത്തില് ഇല്ല, കുറച്ച് ശബ്ദങ്ങളേ ഉള്ളൂ. അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് ശബ്ദങ്ങളേ ഉള്ളൂ. നദിയല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതോ നദി ശബ്ദം തുടങ്ങിയവ കുറച്ച്. മഹേയം വാരാണസി നദിയല്ലല്ലോ, മഹി നദിയല്ലല്ലോ. വാരാണസിയും ഇവിടെ വാരാണസി എന്തു വന്നു? ടക്ക് വന്നു. ഏയ വന്നു. നിശ്ചയിച്ച വാരാണസി ആദിവൃദ്ധി ഉണ്ട്, അതുകൊണ്ട് കിതിച്ചയുടെ ആവശ്യമില്ല. വാരാണസിയും ഒരു നദി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നദിയുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. പിന്നെ വേണ്ടി വന്നാൽ എന്ത് ചെയ്യാം? ആകൃതികണമാക്കിയിട്ട് ഏതെങ്കിലും നദിയിൽ നിന്ന് അങ്ങനെ ശബ്ദം ഉണ്ടെങ്കിൽ, പിൽക്കാലത്ത് അങ്ങനെ ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ രൂപം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ഇതിലുൾപ്പെടുത്തിയാൽ മതി. യമുനായാംഭവം യാമുനേയം, അങ്ങനെയാണെങ്കിൽ ശബ്ദം ഉണ്ടാവാം. നർമ്മദായാംഭവം നാർമ്മദേയം, എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ. മന്മാനീസേ കർണാനയും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ അതേയും മാഹേയും വാരാണസിയും. ദക്ഷിണ പശ്ചാത് പുരസസ്ഥ്യക്. ദക്ഷിണ പശ്ചാത് പുരസ് രണ്ട് ശബ്ദങ്ങളും അഭയമാണ്, അതുകൊണ്ട് ദക്ഷിണയും അഭയമാണ്. ദക്ഷിണ ശബ്ദം ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമുണ്ട്. ദക്ഷിണ ശബ്ദത്തിൽ നിന്ന് ദക്ഷിണാത് ആച്ച് പ്രകാരം വന്നു കഴിഞ്ഞാൽ ദക്ഷിണ ശബ്ദം അമ്പ്യമാണ്. തദ്ദേശ അസർവവിഭക്തി പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എവിടെ എവിടെ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. എവിടെ? അഭ്യപ്രകടനത്തിൽ അവിടെ പറയുന്നുണ്ട് തസലാദയ പ്രാക് ബാക്കി ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് പാരായണം ചെയ്യണം. പാശപ്പഹ പഞ്ചമ്യ തസൽ തുടങ്ങി യാപ്പിയെ പാശപ്പ് വരെയുള്ള സൂത്രങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ദക്ഷിണാത് അച്ച്. അവിടെ കുറെ പരിഗണന ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന പ്രത്യാന്തങ്ങളെല്ലാം അമ്പ്യങ്ങളാണ്. അസർവവിഭക്തി എന്ന് പറയുമ്പോൾ എല്ലാ വിഭക്തികളും അതിൽ നിന്ന് വരത്തില്ല. ഇവിടെ ദക്ഷിണാശബ്ദം കൊണ്ട് അതിനെ എടുക്കണം. ആകാരാന്ത ശ്രീലിംഗത്തെ എടുക്കാൻ പാടില്ല. ഇവിടെ എല്ലാത്തിൽ നിന്നും വരുന്ന എന്താണ് തെക്ക്? തെക്കിൽ ശേഷിക്കുന്ന എന്ത്? ത്യ. ദക്ഷിണ തത്ര ഭവ എന്ന് വിചാരിക്കുന്നു. അമ്പ്യമല്ലേ? പരത്തിലെന്ത് വരുന്നു? ത്യ വരുന്നു. അവിടെ വിഭക്തി ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ലോപിപ്പിക്കേണ്ട കാര്യമില്ല. കിത്താവിനെ എന്ത് വരുന്നു? ദാക്ഷിണാത്യ. ദക്ഷിണദിക്കിൽ സംഭവിച്ച എന്തിനും പറയാം, എന്നാലും ദാക്ഷിണാത്യ ശബ്ദം പൊതുവെ ഉപയോഗിക്കുന്നത് ദാക്ഷിണാത്യ ബ്രാഹ്മണ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണ് സാധാരണ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് തദ്ധിതപ്രിയ ദാക്ഷിണാത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാത്യായനെ എന്നാ പറയുന്നു ഭാഷ്യകാരൻ. തദ്ധിതപ്രിയ ദാക്ഷിണാത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കാത്യായൻ എന്ത് ചെയ്തിരിക്കുന്നു? ധാരാളം തദ്ധിതത്തിന് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാത്യായനൻ ദാക്ഷിണാത്യനാണ് എന്ന് പറയുന്നു. പറയാൻ കാരണം ഇവിടെ ഒരു വരരുചി ഉണ്ടായിരുന്നു, ഇത് രണ്ടും ഒരാളാണെന്ന്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. എന്തുകൊണ്ട്? കാലത്തിന് വ്യത്യാസം മാത്രമല്ല, കഥാസരിസാഗരത്തിലും മറ്റും പറയുന്നതനുസരിച്ച് ഇവർ ഒരടുത്ത് പഠിച്ചാണ്. ആര്? കാത്യായനും പാണിനിയും. അതും ശരിയാവത്തില്ല. പാണിയുടെ സ്ഥലം ഇന്നത്തെ ലാഹോറിനടുത്തെന്നാ പറയുന്നു, പൊതുവെ അംഗീകരിച്ചിട്ടുള്ളു. പിന്നെ ഇതെല്ലാം കൂടെ പൊരുത്തപ്പെടാൻ പ്രയാസം. അപ്പൊ അത് കാത്യായനൻ വേറെ, ഇവിടുത്തെ വേറെ രുചി വേറെ. അത് മാത്രമല്ല, ഇവിടെ പ്രാചീനന്മാരെ വൈയാകരണന്മാരെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല. ഇവിടെ പറയുന്നതെല്ലാം മീമാംസകരാണ്. കേരള ബ്രാഹ്മണര് മീമാംസകന്മാരായിരുന്നു കൂടുതൽ. അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും ചർച്ചകളും ഒക്കെ ഒരു കാലത്ത് ഇവിടെ നടന്നിരുന്നു. വൈയാകരണന്മാർ കുറവാണ്. പിന്നെ വന്നത് ആരാണോ? പട്ടതിരിപ്പാടാണ്. അറിയപ്പെട്ട ഒരു വൈയാകരണമായി മാറി. അതുകൊണ്ട് ദൈവമാണ് നമുക്കറിയില്ല, ഊഹാഭാവങ്ങളാണിതെല്ലാം, ശരി തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ എഴുതിയിരിക്കുന്ന വായിച്ച ഓർമ്മയും ഞാൻ പറയുന്നതാണ്. മീമാംസകനുമാണ് ഉണ്ടല്ലേ, മാനമേയോദയം എഴുതിയത് മീമാംസയിൽ അഗാധമായ വൈദിഷ്യമുള്ള ആളാണ്. അതുപോലെ വ്യാകരണത്തിൽ സാഹിത്യത്തിലും എല്ലാം അതുപോലെ വൈദിഷ്യമില്ലെങ്കിൽ ഒരാൾക്ക് നാരായണി എഴുതാൻ പറ്റും. അപ്പോ അതാണ്. പക്ഷേ വൈയാകരണന്മാരങ്ങനെ അധികം ഇല്ല ഇവിടെ. മുമ്പ് പിൽക്കാലത്തുണ്ട്, പലരും ഉണ്ട്. മലയാളത്തിൽ എന്താ കേരളീയരെഴുതിയ ചില വൈയാകരണ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, ഇതുകൂടാതെ തന്നെ. അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അല്ലാതെയും ഉണ്ട്. അപ്പോ ദക്ഷിണാത് എന്ന് പറയുന്നു. പശ്ചാത്യ പശ്ചാത്ത ഭവ പിന്നീടെന്നുള്ള അർത്ഥത്തിലും വരാം, അല്ലെങ്കിൽ എന്തുവരുന്നു പശ്ചാത്ത ദിക്കിന്റെ വാചകമായിട്ടും പറയാം. തത്ര ഭവ പശ്ചാത്യം പശ്ചാത്തത്തെ. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുന്ന രണ്ട് തകാരമാണ് മലയാളത്തിൽ എഴുതുമ്പോൾ. ഒരു തകാരം സാധാരണ എഴുതാറുള്ളൂ, പശ്ചാത്യ. രണ്ട് തകാരം എഴുതാറില്ല, ഉണ്ടോ? നമുക്ക് സമ്മാനിക്കാം. എന്താണത്? മലയാളത്തിൻ്റെ സ്വന്തം, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ അങ്ങനെ എഴുതുന്ന തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. സംസ്കൃതത്തിൽ എഴുതിയ ഒന്നും മതി. എന്തുകൊണ്ട്? ടെക് ആ രണ്ട് വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എന്റെ അഭിപ്രായം രണ്ട് വേണം. മലയാളത്തിലാണെങ്കിൽ ഒന്ന് മതിയെ, അത് തെറ്റെന്ന് പറയാൻ പറ്റും. പിന്നെ മലയാളത്തിൽ മുറി സംസ്കൃത വിദ്വാൻമാർ രണ്ട് തകാര വിചാരം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർ സംസ്കൃതം പഠിച്ചവരാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നു. പക്ഷെ ഒന്ന് എഴുതുന്നവരെ തോളി കയറാൻ പോകരുത്, പഠിച്ചവരെങ്കിലും. അത് തെറ്റാണെന്നൊന്നും വിളിച്ച് പറഞ്ഞാണ്. ഇനിയിപ്പോ ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. മലയാളികളെ കാണുമ്പോഴൊക്കെ പറയും അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് വരരുത്. ഒന്ന് മതി സംസ്കൃതത്തിൽ, രണ്ടും വേണം നിയമം പാലിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പുരസ് സമയമാണ് തത്ര ഭവം. എന്തുവരുന്നു? തെക്ക് വന്നു. ഇവിടെ പശ്ചാത്യ എന്നൊക്കെ പറയുന്നിടത്ത് ത് ആണ്, ജസ്റ്റ് ചർത്തും വന്നിട്ട് വീണ്ടും തകാരമായിരിക്കുകയാണ്. അല്ല, പൗരസ്ത്യ എന്ന് പറയുന്നിടത്ത് സകാരത്തിന് ഒരുത്ത് വിസർഗം വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെ വരും? സാന്ന വരും, സന്ധി നിയമം അനുസരിച്ച്. ഇവിടെ പദസഞ്ജ ഉണ്ട, എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞതാ, രണ്ടാമത് പറഞ്ഞതാ? ശരി, പദസഞ്ജയുണ്ട്, ഒരുത്ത് വിസർഗം വരാം. വന്നു കഴിഞ്ഞാൽ വീണ്ടും വന്നു വരാം, സകാരം വരാം. പൗരസ്ത്യ അല്ലല്ല, അത് അഗസ് തത്ര ഭവാന്ന് വരൂ. അഗസ് എന്ന് പറയും, അഗസ് അഗമാണ്. അതുവരെ നഗച്ചതി ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അതേ ഈ സൂത്രപ്രകാരം എന്തായാലും വരത്തില്ല. എന്തുകൊണ്ട്? ദക്ഷിണ പശ്ചാത് പുരസ തെക്ക് മൂന്ന് വാക്കുകളേ ഉള്ളൂ. പക്ഷെ അഗസ്ത്യ ശബ്ദത്തിന്റെ വ്യുത്പത്തി ഇവിടെ ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അത് ദക്ഷിണാത്യഹ പാശ്ചാത്യഹ പൗരസ്ത്യഹ ഇവിടെ എല്ലാം പ്രക്രിയ മനസ്സിലായല്ലോ. തെക്ക് വരുന്നു, ആദിവൃദ്ധി വരുന്നു, പശ്ചാത്ത അവിടെയും ആദിവൃദ്ധി വന്നു, പുരസ് അവിടെയും ആദിവൃദ്ധി വന്നു, ഇത്രയേ ഉള്ളൂ.